62-ാം ദശകം. ഒരുക്കി ഗോപന്മാർ വലിയൊരു മഖത്തിനു പലതും ഭവാൻ ശൗരേ കാൺകെ സുരപതി മതം നീക്കുവതിനായി അറിഞ്ഞാലും പക്ഷേ വിനയമധുരം നന്ദമുഖരോടിതെന്തച്ഛായത്നം പറക പറകെന്നോതി ഭഗവാൻ പരം ചൊന്നാൻ നന്ദൻ മഖപതി പുലർത്തുന്നിതതിനാൽ മഖം വരുഷം തോറും മഴയതു സുഖിപ്പിപ്പു മയ്യേ തരയ്ക്കെല്ലാം നൽകി പരിചുടു പുലർത്തുന്നു വരുഷം വിശേഷിച്ചും ഗോക്കൾക്കരുളി ജലവും പുൽത്തകിടിയും പിതാവേവം ചൊല്ലുക സരസമരുളി ഗോപശിച്ചു നീ അഹോ കഷ്ടം കഷ്ടം ഗഗനപതിയോ മാരി ചൊരുവൂ ജഗജ്ജീവൗഘത്തിൻ സുഹൃതഫലമായി മാരി പൊഴിവൂ മാരണ്യേ വൃക്ഷം ബലികൾ മഖവാരുളുമോ പശുക്കൂട്ടം നമ്മൾക്കഖിലകുലസമ്പത്തി ശരിതാൻ ഭരിക്കേണം കുന്നിൻ പതിയെ ഉപജീവിക്കുവതിനായി സുരന്മാരെക്കാളും വരരിഹ ധരാതെ വരിവിടെ പ്രസാദത്തെ ചെയ്യാം സ്വജനതതിയോടോതി ഭഗവാൻ ഭവാൻ ചൊൽക ഗോവർക്ക് അതിനോട് അതിയായി ആദരമുടൻ ദ്വിജശ്രേണീ പൂജ ബലിയഥമലയ്ക്കേക്ക് വിധി പോൽ വലം വെച്ചൂതീ താൻ ഗിരിയുടെ മഹാരൂപം അതെടുത്ത് ഇതാ വന്നു കുന്നെന്നരുളിവിരവോടുണ്ടു മുഴുവൻ ഭവാനേവം ചൊല്ലി മമമൊഴി അതിൽ തെല്ലു കളവെന്തിതാ ദേഹം പൂണ്ടി ഗിരിവര നശിക്കുന്നു ബലിയേ ഇതേ കുന്നാൽ കുന്നിന്നരിയുടെ മിണക്കത്തിലവനും ലഭിച്ചിടും സ്വാസ്ഥ്യം കുതുകയുതരായി ഗോകുലജനം വ്രതം പൂണ്ടോരെല്ലാം സുഖമൊടുമടങ്ങി വ്രതമതിൽ ഭവാനോടും നിർത്തി മഖമതുടനെ കേട്ടു ഹൃദയം രജോമൗഢ്യം കൊള്ളുകെ ഹരിയെ അറിയാമെങ്കിലും അകോ സഹിക്കാതായി ഇന്ദ്രൻ അവരുടെ പദം നിന്റെ വരമാം മനുഷ്യത്വം പൂണ്ടോൻ മധുകരൻ അതെന്നാലും അമരർക്ക് അടങ്ങായകിൽ പോയി സുരരുടെ സദസ്സിൻ്റെ മഹിമ ഹനിച്ചേക്കാം ഗോപാധമരുടെ മഹത്തായ ധനം എന്നുറച്ചെത്തീ പോലും മഖപുതി മതം പൂണ്ടു പൊരുതാൻ വ്രജം പാടേ മുക്കാൻ പ്രളയജലതം വാനിൽ മുഴുവൻ നിയോഗിച്ചാൻ ശക്രൻ ഗജമതിനുമേൽ വന്നു മുകളിൽ പരീകാസം പൂണ്ടാർ അനലൻ അനിലൻ തൊട്ടവർ പരം ലോകേശ മുക്കില്ലവനെ അവിടേക്കുള്ള മറികൾ കയർത്തോട്ടേ ശക്രൻ ദ്വിജകരുണയും ശൈലകൃപയും തുടച്ചിടാൻ പോരും പശുപര ധരിപ്പിച്ചു ഭഗവാൻ അഹോ വന്നീടാത്തെന്തിവിടെ ഗിരിഭിത്തെന്ന് മരുവീ മരുഗേഹാധീശാ പുരകര ഭവാൻ നൽകുക സുഖം.